ഈ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികളും അതിൻ്റെ ഈ പ്രചാരകന്മാർ ക്രിസ്തു മത പ്രചാര പാസ്റ്റർമാരെന്നൊക്കെ പറയുന്നു. ഇവരെല്ലാം പരസ്യമായി പറയുന്നത് ഞങ്ങൾക്ക് രക്തസാക്ഷികളാവുന്നു, ക്രിസ്തുവിന്റെ പേരിൽ രക്തസാക്ഷികളാവുന്നു. അതവർ വളരെ അഭിമാനമായി കാണുന്നു. ഇത് ഇസ്ലാമിന് മാത്രമല്ല. അപ്പോൾ ക്രിസ്തുവിന്റെ പേരിൽ അങ്ങനെ രക്തസാക്ഷിയാവുന്ന വെച്ചാൽ പഴയകാലത്ത് ക്രിസ്തുവിന് ശേഷവും ക്രിസ്തുവിന്റെ പല അനുയായികളെയും പിടിച്ച് ക്രൂശി തറച്ചിട്ടുണ്ട്, പലരും പലതരത്തിൽ പീഡിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ വളരെ ദൈവാനുഗ്രഹമായിട്ടാണ് അവർ കരുതുന്നത്. അങ്ങനെ മരിച്ചാൽ, ക്രിസ്തുവിന് വേണ്ടി മരിച്ചാൽ അവർ അങ്ങ് സ്വർഗത്തിലെത്തിച്ചേരും എന്നുള്ള വിശ്വാസം. അതൊക്കെ അതിതീവ്രമായ ഒരു വൈകാരിക ഭാവങ്ങളാണ്. അത്തരം വൈകാരിക ഭാവമുള്ളവരെ ബോധവൽക്കരിച്ച് അവരെ ചിന്താഗതിയിൽ മാറ്റം വരുന്നത് എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ്. അതൊന്നും കഴിയുന്ന കാര്യമാണ്. നമ്മളതിന് വിശ്വാസമെന്നുള്ള ഓമനെ പേരിട്ട് വിളിക്കും, കൊള്ളാം നല്ല വിശ്വാസം എന്ന് പറയും. പക്ഷെ അത് അതിതീവ്രമായ വൈകാരിക ഭാവങ്ങളാണ്. അത് അവരെ ഇത് തന്നെയാണ് ഈ ഇസ്ലാമിനും കാണുന്നത്. അവർ എന്ത് ചെയ്യുന്നു, മരിച്ചിട്ട് സ്വർഗത്ത് പോകാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ ഹിന്ദുക്കളുടെ ഇടയിലും ഇതുണ്ട്. ഒരു വിഭാഗം അവരെന്തു പറയും, ഞങ്ങൾ ഞങ്ങളുടെ മതത്തെ സംരക്ഷിക്കാൻ വേണ്ടി മരിക്കാൻ തയ്യാറാണ്, മറ്റുള്ളവരെ കൊല്ലാനും തയ്യാറാണ്. ഇത് ഈ വിശ്വാസത്തിന്റെ പിന്നിൽ വരുന്ന തീവ്ര വൈകാരികതയാണ്. ആ തീവ്ര വൈകാരികത എന്ന് പറയുമ്പം ഇവർ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളും അവരുടെ സങ്കല്പം ദൈവത്തിന്റെ പേരിൽ ചെയ്യുന്നതാണ്. ദൈവമാരോ കൊണ്ട് ചെയ്യിക്കുന്നു, ദൈവത്തിന്റെ ആജ്ഞ അനുസരിച്ച് ചെയ്യുന്നു. പുരോഹിതന്മാർ പറയുന്നതൊക്കെ ദൈവത്തിന്റെ നിർദ്ദേശമാണ്. മതഗ്രന്ഥങ്ങളെല്ലാം ദൈവം പറയുന്നതാണ്. അതുകൊണ്ട് ഈ പുരോഹിതന്മാരുടെ ആജ്ഞ അനുസരിച്ച്, മതഗ്രന്ഥങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് മരിക്കുക, മതത്തിന് വേണ്ടി മരിക്കുക എന്നുള്ളൊരു വളരെ ചിന്താശൂന്യവും എന്നാൽ അതിവൈകാരികവുമായൊരു കാഴ്ചപ്പാട്. അപ്പോൾ ഇതാണ് സഹോദരൻ ഇപ്പം പറയുന്നത്, നിങ്ങൾ ഗുരുവിനെയും ദൈവമാക്കരുതെന്ന്. അപ്പോൾ ദൈവത്തിന് പ്രാധാന്യം വരുന്നിടത്തല്ല എന്ത് വരും, അതിനോടൊപ്പം ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളും അതിവൈകാരികതയും വരും. വിശ്വാസം മനസ്സുകളെല്ലാം പിടിച്ചു നിർത്തുന്നത് ഇത്തരം ആശയങ്ങളിൽ അവരുടെ ആ വൈകാരിക മനസ്സാണ്. എന്നുവെച്ചാ ഗുരുവിനെ ബഹുമാനിക്കുക എന്ന് പറയുന്നില്ല. ഗുരുവിന്റെ മഹത്വത്തെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ഇത് സഹോദരൻ അയ്യപ്പൻ ഈ കാര്യം പറയുന്നുണ്ട്, അത് ഗുരുവിനെ ഒരു മനുഷ്യനായി കണ്ടുകൊണ്ട് തന്നെ ഒരു മനുഷ്യന് പ്രാപിക്കാൻ കഴിയുമെന്നുള്ള അത്യുന്നതമായ കാഴ്ചപ്പാടുകളും പ്രവൃത്തികളും എല്ലാം നേടിയ ഒരു മനുഷ്യൻ എന്ന് കണ്ടാലും ഗുരുവിനോടുള്ള ആരാധനയോ ഭക്തിയോ ബഹുമാനമോ ഒന്നും കുറയുന്നില്ലെന്നാണ് സഹോദരനായപ്പം പറയുന്നത്. മറിച്ച് ദൈവം എന്ന് പറയുമ്പോൾ അത് സംഗതി വേറെ ആയി. അപ്പോൾ അതൊരു കട്ടാകുകയും ആ കട്ടാകുമ്പോൾ ഈ അതിവൈകാരികത അവിടെ കടന്നു വരും. അതിവൈകാരികത വരുമ്പോൾ ആൾക്കാരെന്ത് ചെയ്യും, ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഗുരു ഒരു മാനവികവാദിയാണ്, ഒരു അനുകമ്പ പ്രവാചകനാണ്, ഇങ്ങനെയെല്ലാം പറയുമ്പോൾ ആ അതിന്റെ അനുയായി ആ മാനവിക ബോധത്തിൽ നിന്നുകൊണ്ട് അനുകമ്പയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അങ്ങനെ പ്രവർത്തിക്കുന്നിടത്ത് അവർക്ക് ഹിംസയുടെ ആവശ്യം വരുന്നില്ല. മറിച്ച് എവിടെയൊക്കെയാണോ ഹിംസ സംഭവിക്കുന്നത് അതെല്ലാം ദൈവം എന്ന് പറയുന്ന ഇത് വരുമ്പോഴാണ്. ദൈവത്തിന്റെ പേരിലാണ് ഇവരൊക്കെ ഹിംസിക്കുന്നത്. ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആയാലും ശരി, ദൈവം എന്ന് പറയുമ്പോൾ എന്ത് വരുന്നു, അപ്പോ ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്നവർക്കാര്? ദൈവം, സാധാരണ മനുഷ്യൻ. ഇതിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന പുരോഹിതന്മാർക്ക് ഇവരിൽ ആവേശത്തെ ഉണ്ടാക്കാനും ആ ദൈവത്തിന് വേണ്ടി മറ്റുള്ളവരെ ആക്രമിക്കാനും കൊല്ലാനും സ്വയം മരിക്കാനും ഒക്കെ പ്രേരണ കൊടുക്കുകയാണ്. ഇതാണ് ഈ ദൈവസങ്കല്പത്തിൽ വന്ന ഒരു പാളിച്ച. അതുകൊണ്ടാണ് ഈ മതങ്ങൾ ഒരുപാട് രക്തപ്പുഴ ഒഴുക്കിയതും മതങ്ങളുടെ പേരിൽ ആൾക്കാർ കൊല്ലാനും മരിക്കാനും തയ്യാറായതും. അവിടെ ഒന്ന് ഈ ചാകാൻ പോകുന്ന ഒരുത്തൻ, മറ്റൊന്ന് ദൈവം. ഇതിന്റെ ഇടയ്ക്ക് ഒരാൾ നിൽക്കും, ആരാണോ പുരോഹിതൻ. ഈ പുരോഹിതനാണ് ഇത് ഈ പുരോഹിതന് അതൊക്കെ ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് മേളിലെ ദൈവം വേണം. പക്ഷെ മനുഷ്യനും മനുഷ്യനുമാണെങ്കിൽ അവിടെ ഇടയ്ക്ക് പുരോഹിതന്റെ ആവശ്യമില്ല. മനസ്സിലായി? അപ്പോ സഹോദരനായപ്പം പറയുന്നുണ്ട് ഈ അവതാരം ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ കാലം കഴിഞ്ഞു മുമ്പോട്ട് പോകുന്നവരും ജനങ്ങൾ ഇതിനെയൊക്കെ തള്ളിക്കളയും. കാരണം ഈ രാമനെന്നോ കൃഷ്ണനെന്നോ ഒക്കെ അവതാരങ്ങളെന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതവും പ്രവൃത്തികളും നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? മൊത്തം ഹിംസയാണ്, കൊല്ലുകയാണ്. അവർ മനുഷ്യർക്കെല്ലാം കൊന്നു മോക്ഷം കൊടുക്കുകയാണ്. എന്തേ അപ്പോ ഗുരു അതാണോ ചെയ്തത്? ആർക്കും ഇങ്ങനെ കൊന്നു മോക്ഷം കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഗുരുവിന്റെ ആ കാഴ്ചപ്പാട് മുഴുവൻ സഹജീവികളോടുള്ള സ്നേഹം, അത് ഉറുമ്പിനോട് പോലും ഉള്ള സ്നേഹവും, അവിടെ അന്യവത്കരണമില്ല. അവർ അന്യനാണ്, അവൻ ശത്രുവാണ്, അവൻ നമ്മുടെ ആളല്ല, അവനെ കൊല്ലണം, ഇങ്ങനെ ഒരു കാഴ്ചപ്പാട്. തിരിച്ച് ഇങ്ങോട്ട് മോശമായി പെരുമാറിയവരടുത്ത് പോലും ഗുരു തിരിച്ചങ്ങനെ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ അതൊരു അതാണ് മാനവികത എന്ന് പറയുന്നത്. ഒരു നമ്പൂതിരി ഇവിടെ വന്നൊരു വലിയ പണ്ഡിതൻ ഗുരുവിൻ്റെ അടുത്ത് വന്നിരുന്നു, സംസാരിച്ചു, ആധ്യാത്മിക കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പം അവസാനം പോകാൻ നേരത്ത് ഗുരു പറഞ്ഞു ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ അവരുടെ വിശ്വാസം അനുസരിച്ച്, ആചാരം അനുസരിച്ച് തൊട്ട് നിന്നുകൂട. അപ്പോൾ അയാൾ ഭക്ഷണം കഴിക്കാൻ തയ്യാറായി. ചരിത്രത്തിലുള്ളതാണ്. അപ്പോൾ ഗുരു ഉടനെ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക, ഒരു കരുക്ക് കൊണ്ടുവരിക, കരുക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പറഞ്ഞു. കഴുകു കൊടുത്തു, കഴിച്ച് അയാൾ സന്തോഷമായിട്ട് പോയി. അപ്പൊ ശിഷ്യന്മാർ പറഞ്ഞു ഇത്രയും ജാതി കുശുമ്പുള്ള ഒരാൾ എന്തിനാ നമ്മൾ കരുക്ക് കൊടുക്കുന്ന? അയാൾ വിശന്ന് തന്നെ കൊടുന്ന് പോണമായിരുന്നു. അങ്ങനെ തിന്നാൻ പാടില്ലാത്ത ആളിനെ എന്തിനാ സർക്കരിക്കുന്നത്? ഗുരു പറഞ്ഞത് അയാളുടെ ചിന്താഗതി കൊണ്ട്, ചിന്താഗതി തന്നെ അയാളെ ശിക്ഷിച്ചു. കാരണം ഇത്രയും സമയം അയാൾ കൂടെ വിശന്നിരുന്നു. വിശപ്പെന്ന് പറയുന്നത് ശിക്ഷയാണല്ലോ. അപ്പോ അതിന്റെ ശിക്ഷ അയാൾക്ക് കിട്ടി. ഇനി നമ്മൾ അയാളെ ശിക്ഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാമെന്നുള്ളത് എന്താണ്? ഇതാണ്. അപ്പൊ ഇതാണ് മൊത്തത്തിൽ കാര്യങ്ങളോടുള്ള ഗുരുവിന്റെ സമീപനം. അപ്പോ ദൈവം, മനുഷ്യൻ, പുരോഹിതൻ, ഈ മൂന്ന് പേരും വരുന്നിടത്ത് ഇതിങ്ങനെ സംഭവിക്കത്തില്ല. അല്ല, അംബേദ്കർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു വിശേഷത എന്തെന്ന് പറഞ്ഞാല് അംബേദ്കർ ഈ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ, വേദങ്ങൾ, സ്മൃതികൾ, പുരാണങ്ങൾ എല്ലാം വളരെ ആഴത്തിൽ പഠിച്ചു. പഠിച്ചതിന് ശേഷം അതിനകത്തുള്ള ഈ അമാനവികത, മനുഷ്യ വിരുദ്ധമായ കാര്യങ്ങൾ എല്ലാം പുറത്തെടുത്തിട്ട് എന്നിട്ട് അതിനകത്ത് നിശ്ചിതമായി വിമർശിച്ചു. ആ അംബേദ്കറുടെ വിമർശനങ്ങളാണ് ഇന്നും സമൂഹത്തിൽ നിലനിൽക്കുകയാണ്, അന്നത്തെ അംബേദ്കറുടെ വിമർശനം. അപ്പൊ അംബേദ്കർ പറഞ്ഞു ഇത് ഉണ്ട്, ഇതിന് പ്രയോജനമുള്ളവരുണ്ട്. അത് അന്നത്തെ മേൽജാതി എന്ന് കരുതിയിരുന്നവർക്ക് ഇതുകൊണ്ട് പ്രയോജനമുണ്ട്. പക്ഷെ അടിച്ചമർത്തപ്പെട്ടവർക്ക് ഇതുകൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല എന്നൊരു ശക്തമായ നിലപാടെടുത്തു. ആശ്രമം ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ഗുരുദേവൻ അങ്ങനെ ഒരു ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചില്ല. അങ്ങനെ ഒരു ആഴത്തിലുള്ള ഒരു പഠനം നടത്തുകയും ഗ്രന്ഥങ്ങൾ എഴുതുകയും അതിന്റെ ദോഷങ്ങളെല്ലാം എടുത്ത്. പക്ഷെ ഗുരുദേവൻ അറിയാമായിരുന്നു ഇതിനകത്ത് കുഴപ്പങ്ങളുണ്ടെന്നത് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പല സന്ദർഭങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഗുരു അത് തന്റെ ഒരു മുഖ്യമായ അജണ്ടയായിട്ട് എടുത്തില്ല. കാരണം ഗുരുദേവന് ഇവിടെ തന്നെ മറ്റു കർത്തവ്യങ്ങൾ ഒരുപാട് ഉണ്ടായിരുന്നു. ഇവിടത്തെ തന്റെ ചുറ്റുമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിനെന്ത് ആണ് പരിഹാരം. നാസിക്കിലെ കലാമന്ദർ, അവിടെ ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടി 51 അനുയായികളും എത്രയോ വർഷം സമരം ചെയ്തു, വളരെ കാലം സമരം ചെയ്തു. അപ്പൊ 51 പറഞ്ഞു, ഞാൻ അമ്പലത്തിലൊന്നും കയറിപ്പറ്റാൻ വേണ്ടിയിട്ടല്ല, ഈ വ്യവസ്ഥയ്ക്കെതിരായിട്ടുള്ള ഒരു സമരമാണ്. അത് വിജയിച്ചില്ല. കാരണം ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സമരം തുറന്നുകൊണ്ടിരുന്നപ്പോൾ ക്ഷേത്രത്തിന്റെ പൂജാരി എല്ലാവരും കൂടെ അമ്പലം പൊട്ടിയിട്ട് അവർ സ്ഥലം വിട്ടു. അപ്പൊ ഇവർ പുറത്തിരുന്ന് സമരം നടത്തി കഴിഞ്ഞാൽ അകത്ത് കയറാൻ അമ്പലം തുറക്കാൻ ആള് കണ്ടേ. അപ്പോ അത് അന്നത്തെ സാഹചര്യവും മറ്റും അതായിരുന്നു. പിന്നെ ആ കാലഘട്ടത്തില് അംബക്കർ വളരെ വിദ്യാസമ്പന്നനായിരുന്നു. പിന്നെ ഇതിനെ ചോദ്യം ചെയ്യുന്നവര് ശക്തമായ നിലയിൽ ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു. പക്ഷെ ഗുരുവിനുള്ളതുപോലെ ഒരു ആത്മീയ ഭാവം അംബേദ്കർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് ഒരു പ്രശ്നം. അപ്പൊ ആ സമയത്ത് ഗുരു എന്ത് ചെയ്തു, ഈ അങ്ങനെ ഗുരു ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അവിടെയാണ് ഒക്കെ സത്യാഗ്രഹം നടത്തുമ്പോൾ ഗുരു ഒരിക്കൽ പറഞ്ഞായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്, അങ്ങനെ അനുവാദമില്ലാത്തടത്ത് എന്തിനാ കയറാൻ പോകുന്നത് എന്ന്. പിന്നെ കേരളമെന്നും പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സാന്ദർഭികമായ സംഭാഷണങ്ങളാണ്. കയറി തന്നെ തീരണമെന്നും പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഗുരു എന്ന് പറയുന്ന അങ്ങനെ ഒരു കയറാൻ പാടില്ലാത്ത അമ്പലങ്ങളിൽ കയറാൻ അല്ല, മറിച്ച് അങ്ങനെ കയറാൻ അവകാശമില്ലാത്തവർക്ക് വേറെ അമ്പലം ഉണ്ടാക്കി കൊടുക്കുക. ഇതാണ് രണ്ടും തമ്മിലെ വ്യത്യാസം. 51 അനുയായികളും വർഷങ്ങളോളം അവിടെ സമരം നടത്തി എന്ത് ചെയ്തു, കയറാൻ പറ്റിയില്ല. ഗുരു അതിന് പോയില്ല. ഗുരു എന്ത് ചെയ്തു, വേറെ ക്ഷേത്രം ഉണ്ടാക്കി. ഇതാണ് അതിന് തമ്മിലുള്ള പ്രധാനമായ വ്യത്യാസം. ഗാന്ധിജിയും അതുപോലെ പല കാര്യങ്ങളും. ഇപ്പൊ അവിടെ തന്നെ ഒരു കുളത്തിൽ ഇറങ്ങി, പൊതുകുളത്തിൽ നിന്ന് വെള്ളം എടുക്കുന്നതിന് 51 അനുയായികൾ കൂടെ പോയി സമരം നടത്തി അടികൊണ്ട് ഒരു പരുമായി അനുയായികൾ. 51 കിട്ടിയില്ല. അപ്പോ അതിനൊരു പ്രധാന കാരണം, പല കാരണങ്ങളുണ്ട്. മെഹർ എന്ന് പറയുന്ന ഒരു സമുദായമായിരുന്നു അന്ന് അംബേദ്കർ ഉൾപ്പെട്ട സമുദായം. എന്ന് വെച്ചാൽ ഇവിടത്തെ SC ST ആ രീതിയിലുള്ള വിഭാഗക്കാരെ, അവര് റോഡിൽ നടക്കുന്ന സമയത്ത് ഒരു പാത്രം മുൻവശത്ത് ഇങ്ങനെ കെട്ടിത്തൂക്കിയിടണമായിരുന്നു. എന്ന് വെച്ചാൽ അവർക്ക് തുപ്പാൻ, റോഡിൽ തുപ്പിക്കഴിഞ്ഞാല് മേൽജാതിക്കാർ അതി ചവിട്ടിക്കഴിഞ്ഞാൽ അവർ കുളിക്കണം, അശുദ്ധമാകും. അതിനും കടുത്ത നിയമം ഉണ്ടായിരുന്നു. അവർ ഉച്ച സമയത്ത് മാത്രമേ പുറത്തിറങ്ങാവൂ. കാരണം രാവിലെയോ വൈകുന്നേരോ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവരെ നിഴലിൽ മറ്റുള്ളവരെ ദേഹത്ത് വീഴും, അശുദ്ധി വരും. ഇങ്ങനെയൊക്കെ വളരെ കടുത്ത നിയമങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആ ഒരു പക്ഷം, ഒരു കണക്കിൽ ആ പക്ഷം എന്ന് പറയുന്നത് അവിടെ ന്യൂനപക്ഷമായിരുന്നു. പിന്നെ ഇവരെ എതിർക്കാൻ നിന്നവരോ പേഷ്വാമാരും മറ്റു ഉയർന്ന ജാതിക്കാരെന്ന് പറയുന്ന അവിടെ ഭൂരിപക്ഷം. അങ്ങനെ വന്നപ്പോ ഇവരുടെ സംഘടനാപരമായ ഒരു ദുർബലമായിരുന്നു, മറ്റവരെ നേരിടാനുള്ള ശക്തിയൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അംബേദ്കറുടെ ആ ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുകയാണ് ചെയ്തത്. ശരി, ഇവിടുത്തെ സ്ഥിതി അതല്ല. കേരളത്തിൽ വന്നപ്പം ഗുരു സംഘടിപ്പിച്ച ഇവിടുത്തെ ഒരു ഭൂരിപക്ഷ സമുദായത്തെയാണ് ഒന്ന്. മറ്റൊന്ന്, അതിൽ തന്നെ എന്താണ് മുൻനിരയും അന്നത്തെ യുവതലമുറ വിദ്യാസമ്പന്നരായ തലമുറ ഗുരുവിനോടൊപ്പം നിന്നു. പുതിയൊരു തലമുറ, ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ തലമുറ, ഇതൊന്നും അവിടെ ഇല്ലായിരുന്നു. അത് അവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ, അതിൽ ഈ മിഷനറിമാരുടെ പ്രവർത്തനം ഇവിടെ സഹായിച്ചിട്ടുണ്ട്. അവരിവിടെ ഒന്ന് മതപരിവർത്തനം നടത്തി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പതിതരായ ജനങ്ങളെ അവർ കൂടുതലും കൂടുതലും പരിവർത്തനം നടത്തിയത് അവരെയാണ് കൂടുതലും മാറ്റിയത്. അത് ഇവിടുത്തെ കണക്കുകളൊക്കെ പറയുന്നുണ്ട്. ഒരു 1821-31 എന്റെ ഓർമ്മ. ആ ഒരു കാലയളവിൽ 40,000 മുസ്ലിങ്ങളെ ഹിന്ദുക്കളെ മതപരിവർത്തനം ചെയ്തു. 21 ആ സമയത്താണ്. 40,000 ഹിന്ദുക്കള് പരിവർത്തനം ചെയ്യുക എന്ന് പറഞ്ഞൊരു വലിയ സംഖ്യയാണ് അന്ന്. ഇന്നതൊരു ചെറിയ സംഖ്യയാണ്. അത് കഴിഞ്ഞ് അടുത്ത വർഷം ക്രിസ്ത്യൻസിന്റെ ഒരു കോൺഫറൻസ് ചെന്നൈയിൽ നടന്നപ്പോൾ അവർ പറഞ്ഞു, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ മുസ്ലിങ്ങൾ മുഴുവൻ പേരും കൊണ്ടുപോകും, നമുക്കാരെയും കിട്ടത്തില്ല. ഒരു ക്രിസ്ത്യാനികൾ പറഞ്ഞു, എന്തുകൊണ്ട് മതപരിവർത്തനം നടത്തി ജാതീയമായ കേരളത്തിൽ മുസ്ലിങ്ങളെ മതപരിവർത്തനം നടത്തിയ വാളുകൊണ്ടൊന്നുമില്ല കൂടുതൽ. അതെല്ലാം നടത്തി ഈ അവശത അനുഭവിച്ച ജനങ്ങൾ മാറ്റിയതാണ്. അവർ മാറി ഒരു തലയ്ക്കെട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരോട് ആരും മാറിയിക്കാൻ പറയത്തില്ല. മുസ്ലിങ്ങൾ അവർക്ക് പ്രത്യേക സ്റ്റാറ്റസാണ്. അവർക്ക് പിന്നെ അന്തസ്സുണ്ട്, അഭിമാനമുണ്ട് സമൂഹത്തിൽ. അവർക്ക് എന്താണ് അന്തസ്സോടെ തലയുയർത്തി നിൽക്കാം. അങ്ങനെ മാറിയതാണ്. ക്രിസ്ത്യാനികൾ എന്ത് ചെയ്തു, ഇവിടെ വന്നിട്ട് ഈ പാവങ്ങൾക്ക് വിദ്യാഭ്യാസം കൊടുത്തു. അത് അന്ന് അവശത അനുഭവിച്ചിരുന്ന ഇഴവര്, തീയര്, ചാന്നാര്, തണ്ടാര്, പറയര്, പൊലയര്, വേടര് ഇങ്ങനെ പറയുന്ന ആ അവശത അനുഭവിച്ച എല്ലാ വിഭാഗത്തിലുംപ്പെട്ട ആൾക്കാരെ അവർ മാറ്റി. എന്താ സംശയം? അപ്പോ അവര് മാറ്റുക മാത്രമല്ല, കുറെയൊക്കെ അവര് വിദ്യാഭ്യാസത്തിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. അപ്പൊ ഇവർക്കെല്ലാം ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കിട്ടി. അപ്പൊ മിഷനറിമാരിവിടെ ചെയ്ത കാര്യം കുറച്ച് കാണാൻ പറ്റില്ല. എന്ന് വെച്ചാൽ രണ്ട് രംഗത്താണ് അവർ പ്രവർത്തിച്ചത്. ഒന്ന് ആതുര ശുശ്രൂഷ, മറ്റൊന്ന് വിദ്യാഭ്യാസം. ഇതിലും മനുഷ്യന്റെ അടിസ്ഥാനപരമായ ആവശ്യമാണ്. ഇവിടുത്തെ ഈ അവശത അനുഭവിച്ചവർക്ക് ഇത് രണ്ടും നിഷേധിച്ചിരിക്കുകയായിരുന്നു പൂർണ്ണമായും. ഇവിടുത്തെ മേൽജാതിക്കാരെന്ന് കരുതിയവർ ഇവരെ ശ്രദ്ധിച്ചതേയില്ല. അവരെ അടിമകളാക്കിയായിരുന്നു. ഇവിടെ ജാതീയമായ അടിമത്വം ഉണ്ടായിരുന്നു. ജാതീയമായ അടിമത്വം എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിലെല്ലാം ഈ മിഷണറിമാരിവിടെ പ്രവർത്തിക്കുന്ന സമയത്ത് അവർ ഒരുപാട് പേരെ അടിമപ്പണിയിൽ നിന്ന് മോചിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊലയർ, പറയർ തുടങ്ങിയ ആൾക്കാരെല്ലാം അന്ന് ഇതിനൊക്കെ രേഖകളുണ്ട്. അന്നത്തെ പ്രഭുക്കന്മാർ, മേൽജാതിക്കാർ പ്രഭുക്കന്മാർ ഈ ദാനവും മറ്റും ചെയ്യുമ്പോൾ അവർ ഭൂമിയോടൊപ്പമുള്ള പൊലയരിയാണ് ദാനം ചെയ്യുന്നത്. എന്നുവെച്ചാൽ ഭൂമിയും ആ ഭൂമിയിലുള്ള പൊലയരും അവരുടെ വകയാണ്. ഇപ്പൊ ദാനം കൊടുക്കുമ്പോൾ പ്രത്യേകം എഴുതും, ഇത്ര ഏക്കർ ഭൂമിയും ആ ഭൂമിയും പൊലയരും എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നു. ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിച്ചത് എണ്ണത്തിനും കൂടുതലായിരുന്നു പൊലയര്. അടിമക്കച്ചവടം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് നിങ്ങളുടെ സ്കൂളിൽ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇന്ത്യ കേരളത്തിലെ അടിമക്കച്ചവടത്തെ കുറിച്ച്? പക്ഷെ ആഫ്രിക്കയിലെ അടിമക്കച്ചവടവും എബ്രഹാം ലിങ്കനും ഇതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. അത് മറ്റൊരു ചരിത്രമാണ്. അതായത് ഡച്ചുകാരും പോർച്ചുഗീസുകാരൊക്കെ ഇവിടെ വന്നപ്പോൾ കൊച്ചിയിൽ നിന്നും മാസത്തിൽ ഒരു കപ്പലെങ്കിലും അടിമകളും കയറ്റിപ്പോകുമായിരുന്നു. ഇവിടെ അടിമകളെ കയറ്റിപ്പോകും. അത് അടിമകളെന്ന് പറയുന്നത് അന്ന് ഈ പറയുന്ന പുലയര്, പറയര് ഇങ്ങനെ ജാതികളും ഈഴവരും നായരുൾപ്പെടെ കയറ്റിവിട്ടിട്ടുണ്ട്. അത് ഇവര് അത് പ്രധാനമായും അത് ആര് ചെയ്തു എന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും വളരെ രസകരമായ കാര്യം. അന്ന് ഈ അടിമക്കച്ചവടം നടത്തിയ മുഴുവൻ സിറിയൻ ക്രിസ്ത്യൻസാണ്. സിറിയൻ ക്രിസ്ത്യൻസും മുസ്ലിങ്ങളും ഇവർ രണ്ടുപേരുമാണ്. ഇതിനൊക്കെ രേഖകളുണ്ട്. ഇതൊക്കെ ഈ രേഖകളൊക്കെ പുറത്തു വന്നിട്ടുള്ളതാണ്. ഇന്റർനെറ്റ് ആർക്കൈവ്സിലൊക്കെ പെട്ട് ഈ രേഖകൾ. അപ്പൊ ഇവര് ഈ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലൊക്കെയുള്ള പള്ളികളിൽ ഒരു ദിവസം ഒഴികെ ബാക്കിയുള്ള ദിവസം അടിമ കച്ചവടവും ലേലവും അടിമകളെ സംരക്ഷിക്കലും ഒക്കെയാണ്. ഒരു ദിവസമാണ് അവരുടെ പ്രാർത്ഥന നടത്തുന്നത് പള്ളികളിൽ. അപ്പോൾ പുരോഹിതന്മാർക്കും ഇനി പങ്കുണ്ടായിരുന്നു, ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും. അപ്പോൾ ഈ ഇവര് ഗ്രാമപ്രദേശങ്ങളിൽ പോയി ഈ ജാതിക്കാരെയൊക്കെ പിടിച്ചുകൊണ്ട് വരും. പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇവരെ അവിടെ കൊണ്ട് അടച്ചിടും, എന്നിട്ട് ലേലം ചെയ്യും, എന്നിട്ട് ഇവിടെ നിന്ന് കപ്പൽ കയറ്റിവിടും. അത് ഈ ആഫ്രിക്കയിൽ നിന്നൊക്കെ അടിമകളെ അമേരിക്കയിൽ കൊണ്ടുപോകുമ്പോൾ ഇവിടെ നമ്മുടെ കൊച്ചി അടിമകളൊക്കെയാണ് അവിടെ കൊണ്ട് നടക്കുന്നത്. ആ ക്ഷേത്രങ്ങളിലും ഈ അടിമ കച്ചവടം നടന്നിട്ടുണ്ട്, ക്ഷേത്രങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിന് പ്രത്യേക ചന്തകൾ ഉണ്ടായിരുന്നു, അതൊക്കെ ഉണ്ടായിരുന്നു. ആ അതൊക്കെ ഉണ്ടായിരുന്നു. ഇത് അങ്ങനെയല്ല, അടിമയെ കയറ്റി കഴിഞ്ഞു ഇതിനകത്തം കൊണ്ടും ചോണ്ടും കച്ചവടം നടത്തുന്നതാണ്. അടിമയെ കയറ്റി വിടുക, അതിന് ഈ നായന്മാരെ അടിമകളാക്കി പിടിക്കുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, ഈ നായന്മാരിൽ വന്ന് ഭൂപ്രഭുക്കന്മാരുണ്ടായിരുന്നു, വളരെ പാവങ്ങളും ഉണ്ടായിരുന്നു. സാധുക്കൾ എല്ലായിടത്തും കാണുന്നുണ്ട്. ഈ കാരണം അന്ന് ഈ ഫ്യൂഡൽ വ്യവസ്ഥതയായതുകൊണ്ട് ഭൂമിയുണ്ടെങ്കിൽ അതൊക്കെ ആരെങ്കിലും കയ്യിലായി. അപ്പൊ ഭൂമിയില്ലാത്തവരൊക്കെ ദരിദ്രരാണ്. അപ്പൊ ഇവരെ പിടിച്ചോണ്ട് വരും, പോയിട്ട് ഇവരെ എങ്ങനെയോ തെറ്റിദ്ധരിപ്പിച്ച് ഇവരെ കൊണ്ടുവന്ന് ഈ പുലയര് പറയര് ഇവരെയൊക്കെ കൂടെ എത്തി ഭക്ഷണം കൊടുക്കും. അപ്പോ ഒരു പക്ഷേ അന്ന് അവർക്ക് ഭക്ഷണം ബുദ്ധിമുട്ടായിരിക്കും. ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ പറയും നിങ്ങൾ തീണ്ടി തീണ്ടിയാൽ പിന്നെ അവരെ തിരിച്ച് അവരെ സമുദായത്തിൽ പോകാൻ പറ്റില്ല. തീണ്ടിക്കഴിഞ്ഞാൽ അവരെടുക്കത്തില്ല, പിന്നെ ഇവൻ വേറെ ഒരു രക്ഷയില്ല. ഇവന് പിന്നെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇവരെ കൂടെ പോകണം. ഇവരെന്ന് വെച്ചാൽ അവിടെ ഒന്നും പറയത്തില്ല. കപ്പല് അവിടെ നിർത്തിയിട്ട് അതിന്റെ രണ്ടു വർഷത്തെ വിശദമായ കണക്കുകളുണ്ട്. അതായത് ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഏത് ജാതിയിൽപ്പെട്ട, അതില് കുട്ടികളും പ്രായമുള്ളവരും സ്ത്രീകളും ഉണ്ട്, എത്ര പേരെ കപ്പല് കയറ്റി. ഇവർ കപ്പല് കയറ്റുമ്പോൾ ഇവരുടെ പേര് മാറ്റി എന്ന് വെച്ചാൽ അവർക്ക് വിളിക്കാൻ സൗകര്യത്തിൽ. പോർച്ചുഗീസുകാർക്കും പിന്നെ ഡച്ചുകാർക്കൊക്കെ നമ്മുടെ ഈ പേര് പറഞ്ഞാൽ വിളിക്കാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ആ പേര് കൊടുക്കും, പ്രത്യേകം അവരുടെ പേരുകൾ. ഇതെല്ലാം വിശദമായ റിപ്പോർട്ടുകളുണ്ട്. ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മൗറീഷ്യസ് എന്ന് പറയുന്ന സ്ഥലത്തൊരു മലബാർ ടൗൺ ഉണ്ട്. ഈ മലബാർ ടൗണിനെ കുറിച്ച് പറയുന്നു, അന്ന് ഇവിടുന്ന് അടിമകളെ കൊണ്ടിറക്കിയ സ്ഥലമാണ്. ദക്ഷിണാഫ്രിക്കയില് ഒരു ഒരു നഗരം ഒരു സ്ഥലം ഒരു അടിമയുടെ പേരിൽ അറിയപ്പെടുന്നു. അത് കുടിയേറിപ്പാടത്താണ്. ഡച്ചുകാർ പോർച്ചുഗീസുകാർ കൊണ്ടുപോയി ഈ സ്ഥലങ്ങളിലാണ്. അവിടെയൊക്കെ പണിക്കാളിനെ വേണം അവർ. പിന്നെ ഈ കപ്പൽക്കാർ കപ്പലോട്ടക്കാർ അതിന്റെ ക്യാപ്റ്റന്മാരും മറ്റും ഇവിടെ നിന്ന് ഈ പാവപ്പെട്ട ഈ സ്ത്രീകളെ കൊണ്ടുപോയി അവരെ ലൈംഗിക അടിമകളാക്കി അവർ ഉപയോഗിച്ചു. അങ്ങനെ അടിമ കച്ചവടം ശരിക്കും പള്ളികൾ കേന്ദ്രീകരിച്ച് നടന്നിരുന്ന ഒരു കാലം. അപ്പോൾ ഈ മിഷനറിമാരുടെ പ്രവർത്തനത്തിൽ നല്ലതുമുണ്ട് ചീത്തയുമുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ബ്രിട്ടീഷുകാരൊക്കെ വന്നു കഴിഞ്ഞ് കുറച്ചുകൂടെയൊക്കെ പുരോഗമനം വന്ന് ബ്രിട്ടനിൽ തന്നെ അടിമ വ്യാപാരത്തിനെതിരായി ഒരു പിന്നെ വലിയൊരു ചർച്ചകളൊക്കെ വന്നു. 1828 തന്നെ അവരവിടുന്ന് പിന്നെ ഇവിടത്തെ ഇന്ത്യയിലെ മൊത്തം ഈ അടിമ കച്ചവടത്തെ കുറിച്ചൊക്കെയുള്ള രേഖകളൊക്കെ പുറത്തുവിട്ട് അവിടെ ബ്രിട്ടീഷ് പാർലമെന്റിൽ ചർച്ചയായി. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. തിരുവിതാംകൂറിൽ അടിമ വ്യാപാരത്തെ നിരോധിച്ചു. അപ്പോ ഈ മതപരിവർത്തനം കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ ഈ മതപരിവർത്തനം എന്ന് പറയുന്നത് അതിന് ചില നല്ല വശങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും കൂടെ വിദ്യാഭ്യാസവും ഈ അന്ന് ഈ അടിച്ചമർത്തപ്പെട്ട ജനങ്ങൾക്ക് ജാതീയമായ പീഡനങ്ങൾ അനുഭവിച്ചവർക്കെല്ലാം ഒന്ന് മുന്നോട്ട് വരാൻ സഹായിച്ചത് ഈ മിഷണറിമാരുടെ വിദ്യാഭ്യാസമാണ്. അതെ അതെ, അത് ബുദ്ധമതമായിട്ട് ബന്ധപ്പെട്ടെന്നാണ് പറയുന്നത്. പള്ളിക്കൂടം എന്നൊക്കെ പറയും അന്ധവായികളോട്ടെ, അത് വേറൊരു വിഷയം. എന്തായാലും വിദ്യാഭ്യാസം കൊണ്ട് അന്ന്, പക്ഷേ ഇതിന് മറ്റൊരു വശം ഉണ്ടായത് ഈ ശ്രീൻ ക്രിസ്ത്യൻസ് അവര് വിശ്വസിക്കുന്നത്. അപ്പോ ഇതിന്റെ രണ്ടു വശവും നമ്മൾ മനസ്സിലാക്കണം, നല്ല വശവും ചീത്ത വശവും. തോമാ സ്ലീഹ ചെന്ന് പറയുന്നു 1-ാം നൂറ്റാണ്ടിൽ തന്നെ വന്നു, ചെന്ന് പറയുന്നു 1-ാം നൂറ്റാണ്ടിൽ തന്നെ ഇവിടെ വന്നു. ഇവിടെ എത്തിയതിന് ശേഷം ഇവിടെ വന്ന് ബ്രാഹ്മണരെ മതം മാറ്റി. അവരാണ് സെറിയം ക്രിസ്ത്യൻസ് എന്നാണ് അവരിന്ന് വിശ്വസിക്കുന്നത്. ട്രഡീഷണൽ ക്രിസ്ത്യൻസ് എന്നാണ് അവരെ പറയുന്നത്. അപ്പൊ പിന്നീട് ഈ ബ്രിട്ടീഷുകാരുടെ കാലത്തൊക്കെ ഇനി 19-ാം നൂറ്റാണ്ടിലൊക്കെ ഇവിടെ വന്നു, 18-ാം നൂറ്റാണ്ടിലൊക്കെ വന്നിട്ട് ഇവരിവിടെയുള്ള ഈ പാവപ്പെട്ടവരെല്ലാം പരിവർത്തനപ്പെടുത്തിയപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവരെയൊക്കെ പ്രത്യേക ഗ്രൂപ്പായി പരിഗണിച്ചു. എന്ന് വെച്ചാൽ ഞങ്ങള് ബ്രാഹ്മണരുടെ പിൻതലമുറക്കാരാണ്, അതുകൊണ്ട് ഇവരുമായിട്ട് വീണ്ടും അവർക്ക് അയിത്തം വന്നു. ക്രിസ്ത്യാനിയത് തന്നെ, ക്രിസ്ത്യാനിയുടെ ഇടയിൽ തന്നെ അതാണ് നെയ്യാറ്റിന്റെ ഭാഗത്തൊക്കെ ഈക്രി വന്നു. ഈഴവ ക്രിസ്ത്യൻസ് ഒരു വിവാഹം വന്ന അങ്ങനെയാണ്. ഇവിടെ അത് വിപുലമായി വന്നു. അപ്പോൾ അതുകൊണ്ടാണ് ക്രിസ്തുമതം സ്വീകരിച്ചിട്ട് പിന്നെ പൊയ്കയിലപ്പച്ച് അദ്ദേഹം പ്രത്യക്ഷ രക്ഷാസഭയൊക്കെ ഉണ്ടാക്കി അതിനെ എതിരായിട്ട്. എന്ന് വെച്ചാൽ അങ്ങോട്ട് പോയിട്ടും ഞങ്ങളുടെ ആവശ്യത മാറിയില്ല, അത് ഈ പറയ വിഭാഗത്തിലൊക്കെയുള്ള ആൾക്കാരാണ്. പ്രത്യക്ഷ രക്ഷാസഭ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ഒരു പ്രത്യേക സഭ ഉണ്ടാക്കി ക്രിസ്തുമതത്തിൽ നിന്ന് പോയവരെ തിരിച്ചു കൊണ്ടുവന്നിട്ട്. ക്രിസ്തുമതത്തിൽ ചെന്നിട്ടും അവിടെ വീണ്ടും വിവേചനം വന്നു. അവർക്ക് വേണ്ടി പ്രത്യേക പള്ളികൾ ഉണ്ടാക്കി. മറ്റവരുടെ പള്ളികളെന്ന് പറയുന്നത് അത് ആഢ്യ ക്രിസ്ത്യാനികളുടെ പള്ളിയാണ്. അത് പറയുന്നുണ്ട്. അന്നങ്ങനെയല്ല, ആ സിറിയൻ ക്രിസ്ത്യൻസ് ബ്രാഹ്മണ പാരമ്പര്യത്തിൽപ്പെട്ടവർക്ക് പ്രത്യേക പള്ളി, അവർക്ക് പ്രത്യേക പള്ളി. ഇനി മറ്റേ പള്ളി ചെന്നാൽ തന്നെ അവർക്ക് മുമ്പിലിരിക്കാൻ പറ്റില്ല. ഇവരുമായിട്ട് ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഈ പറയുന്ന പോലെ തന്നെ വിവാഹം പോലെയുള്ള കാര്യങ്ങളൊന്നും ഇവരെ പങ്കെടുപ്പിക്കത്തില്ല. ഇവരുമായിട്ട് വിവാഹമൊന്നുമില്ല. ഇതൊക്കെ വന്ന് ആണ് പൊയ്യിലപ്പച്ചൻ ക്രിസ്തുമതം വിട്ട് അനുയായികളെയും കൂട്ടിയിട്ട് സ്വതന്ത്രമായിട്ട് പ്രത്യക്ഷ രക്ഷാസമുണ്ടായത്. അപ്പൊ ഈ ക്രിസ്ത്യാനികളുടെ ഇവിടുത്തെ ഈ കൺവെർഷൻ എന്ന് പറയുന്നത് രണ്ടും സംഭവിച്ചിട്ടുണ്ട്, ഗുണമുണ്ടായിട്ടുണ്ട്, ദോഷമുണ്ടായിട്ടുണ്ട്, രണ്ടും ഉണ്ടായിട്ടുണ്ട്. അത് അവര് വേറെ തന്നെ കാണുന്നത്, മറ്റവര് ആ ഈ ആഢ്യന്മാരും അവര് കുറഞ്ഞ ക്രിസ്ത്യാനികളായിട്ടാണ്. അപ്പൊ മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട്, മുസ്ലിങ്ങളുടെ ഇടയിലും ഉണ്ട്, മലബാറിലും മറ്റുമൊക്കെ ശക്തമായിട്ടുണ്ട്. ഉയർന്ന ജാതിയും താഴ്ന്ന ജാതിയും മുസ്ലിങ്ങളുടെ ഒസ്താന്മാരെന്ന് പറയും, എന്നുവെച്ചാൽ തണമുടിയൊക്കെ ബാർബർ. ഈ പെട്ട മുസ്ലിങ്ങളെ മറ്റവർ അയിത്തമാണ്. അവരുമായിട്ട് വിവാഹബന്ധം അങ്ങനെയുള്ള യാതൊരു ആഠ്യ മുസ്ലിംസ് അവർ ചെയ്യുന്നു. അവരുമൊക്കെ പറയുന്ന എന്താണ്, ഞങ്ങൾ ഇവിടുത്തെ മേൽജാതിക്കാർ പരിവർത്തനം ചെയ്തവരാണ്. ഇത് ഈ ഹിന്ദുക്കളിൽ നിന്ന് അങ്ങോട്ട് പോയാലും ഇതെല്ലാം ഒരാൾക്കാരല്ലേ, ഇതൊക്കെ ഒരേ ബ്ലഡല്ലേ, ഒരേ ജീനല്ലേ. ഇവിടുത്തെ ഈ ക്രിസ്ത്യാനി മുസ്ലിം ഹിന്ദു എന്നൊക്കെ പറയുന്നത് എല്ലാം ഒരേ ജീനാണ്, എല്ലാം ഒന്ന് തന്നെയായിരുന്നു. ഇത് ഒന്ന് തന്നെ പലതായി ഇവിടെ പിരിഞ്ഞത്. ഇപ്പൊ ശത്രുതയൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ വിവേചനം പറഞ്ഞാൽ പഴയ ഗോത്ര സ്വഭാവമാണ്. മനുഷ്യനിങ്ങനെ ഗോത്രങ്ങളായി പരസ്പരം പോരടിച്ച് ജീവിച്ചപ്പോ അവര് സ്വാഭാവികമായിട്ടും എന്താണ്, ഒരു ഗോത്രം, ആ ഗോത്രം നിന്നുള്ള നേതാവ് ഉണ്ടാകും, അനുയായികളുണ്ടാകും, അവർ കൂടിച്ചേർന്ന് ഒരുമിച്ച് നിൽക്കുക. അപ്പോൾ അന്യൻ പരസ്പരം കൊള്ളയടിക്കുക, ആക്രമിക്കുക, അങ്ങനെ വിവേചനം ഉണ്ടായതാണ്. ആ ഗോത്രങ്ങളാണ് പിന്നെ ഈ ജാതികളായൊക്കെ മാറിയത്. ഇന്നിപ്പോൾ അതിനിടയ്ക്ക് മതവും വന്നു, മതം വന്നപ്പോൾ ഇത് കുറച്ചുകൂടെ വലുതായി. ഇന്നിപ്പോൾ നമ്മൾ ഈ ദൈവത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്, ഗുരുവിനെ ദൈവമാക്കിയ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ് അങ്ങോട്ട് പോയത്. അപ്പൊ ഈ ദൈവത്തിന്റെ പേരിൽ ഇടയ്ക്ക് നിന്ന് പുരോഹിതൻ ചൂഷണം ചെയ്യുമ്പോൾ അവതാരമെന്നോ മറ്റെന്തെങ്കിലും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വികാരാവേശമുള്ള മനുഷ്യർ എല്ലാവരുമല്ല, ഈ മതത്തിൽപ്പെട്ടവർ തന്നെ ഈ വൈകാരിക ഭാവങ്ങളുള്ളവർക്കാണ് ഈ മതത്തിനോട് ഭയങ്കരമായ തീവ്രത വരുന്നത്, മരിക്കാനും കൊല്ലാനും പോകും. അങ്ങനെ വൈകാരിക ഭാവങ്ങളില്ലാത്തവർ ഇപ്പോൾ ഒരു മതത്തിൽപ്പെട്ടിരുന്നാലും തന്നെ ആ മതത്തിന്റെ പേരിൽ അവർക്ക് അങ്ങനെ ഒരു വലിയൊരു തീവ്രതയൊന്നും തോന്നത്തില്ല. എന്താണിപ്പോ സാധാരണ ഒരു ഹിന്ദുവിന്റെയൊക്കെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ തന്നെ കുട്ടിക്കാലത്ത് നമ്മൾ സ്കൂളിൽ പോകുന്നു, കുട്ടികളുമായിട്ട് കളിക്കുന്നു, അപ്പോൾ അവിടെ നിന്നും എന്താണ് മതം, എന്താണ് ജാതി, എന്താണ് ഇങ്ങനെയുള്ള ഒരു ചിന്തയൊന്നും അപ്പോൾ വന്നിട്ടില്ല, അറിയത്തുമില്ല. നമ്മുടെ കുട്ടികൾ കൂട്ടുകാരെന്ന് പറയുന്നത് എല്ലാ ജാതിയിൽപ്പെട്ടവരും കാണും, പക്ഷെ നമ്മൾ കളിക്കുന്നതും സഹകരിക്കുന്നതും അപ്പോൾ അതിലൊന്നും മനസ്സിന് ജാതി ചിന്ത വരത്തില്ല, അങ്ങനെ വന്നിട്ടില്ല, അവിടെയൊന്നുമില്ല. പക്ഷെ വീടുകളിലൊക്കെ വരുമ്പോൾ അവിടെ കാണാം, അമ്മൂമ്മമാരൊക്കെ ഇത് പാലിക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചെല്ലുന്ന സമൂഹത്തിൽ അങ്ങനെ ഒന്ന് ഞാൻ കണ്ടിട്ടില്ല. എല്ലാവരും പിന്നെ എൻ്റെ ചെറിയ പ്രായത്തിൽ പോലും അവിടെ അങ്ങനെ ഒരു വിവേചനം കണ്ടിട്ടില്ല. നമ്മൾ മുസ്ലിങ്ങളെ എന്താണോ, ഞങ്ങൾ എൻ്റെ ഒരു കൂട്ടുകാരൻ ചെറിയ ക്ലാസ് പഠിക്കും, എൽ പി പഠിക്കുമ്പോൾ മുസ്ലിം ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെയൊക്കെ കൊണ്ടുപോയി അവൻ്റെ ബാപ്പയ്ക്ക് ചായക്കടയാണ്, അവിടെ നിന്ന് അന്ന് പെട്ടിയുണ്ട്, കണ്ണാടി പെട്ടി, ഇതിനകത്തു നിന്ന് അവൻ ഓരോ സാധനങ്ങൾ മോഷ്ടിക്കും. വാപ്പ കാണാം മോഷ്ടിച്ച് ഞങ്ങളെ പുറത്ത് നിർത്തിയിട്ട് ഞങ്ങൾ കൊണ്ടുതരും, ഞങ്ങളതൊക്കെ അവിടെ ഇരുന്ന് വിശാലമായി കഴിക്കും. എന്നുവെച്ചാൽ ഒരു മതപരമായ വിവേചനം തോന്നിയിട്ടില്ല, ഇന്ന് മുസ്ലിമാണ് നമ്മൾ വേറെയാണ്. അതുപോലെ തന്നെ ജാതീയമായി സ്കൂളൊക്കെ പഠിക്കുമ്പം അങ്ങനെ ഒരു അനുഭവമേ ഉണ്ടായിട്ടില്ല. പക്ഷേ വളർന്നു വളർന്നു വരുമ്പോഴാണ് മറ്റുള്ളവരിതൊക്കെ പഠിപ്പിക്കുന്നത്. ഇപ്പൊ സ്വാഭാവികമായിട്ടില്ല, മനുഷ്യർ വളർന്നു വരുമ്പോൾ പഠിപ്പിക്കുമ്പോഴാണ് അവൻ്റെ മനസ്സിൽ, അവൻ്റെ മനസ്സ് വൈകാരികമാണെങ്കിൽ തീവ്രമായ വികാരങ്ങളൊക്കെ വരും. അപ്പോൾ മതത്തിന് വേണ്ടി കൊല്ലാനും മരിക്കാനും തയ്യാറാവും. അതിന് അന്ന് പഴയ കാലത്ത് പുരോഹിതന്മാരാണ് ചെയ്ത്, ഇന്ന് രാഷ്ട്രീയക്കാരും കൂടെ ചെയ്തു. അല്ല, അതിന് ഒരു കാരണമുണ്ട്. അത് ഈ ജാതീയത മാത്രമല്ല, അവര് പാരമ്പര്യമായി ശീലിച്ചു വന്ന പിന്നെ വെജിറ്റേറിയൻസ്, അല്ല അത് കുറച്ചു പേരൊക്കെ ഉള്ളത്, വലുതായിട്ടൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ എന്താണ് ഹോട്ടൽ റഹ്മാനിയാന്ന് ബ്രാഹ്മിൻസ് എന്ന് കണ്ടാൽ നിങ്ങൾ എവിടെ കയറും? നല്ലടത്ത് കയറി കഴിക്കാൻ തോന്നുന്നുണ്ടല്ലോ, കാരണം അത് ശീലം. അങ്ങനെ വെജിറ്റേറിയനിസം ഉള്ളത് കൊണ്ട് അങ്ങനെ കുറെ കണക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ അങ്ങനെയുണ്ട്. പക്ഷെ യാഥാസ്ഥികത വച്ച് പുലർത്തുന്ന ആൾക്കാർ ഇന്നും അതൊക്കെ നോക്കും. ഉടുപ്പി ഹോട്ടലൊക്കെ തന്നെ നോക്കി കയറുന്നവർ കാണും, പക്ഷെ അത് വളരെ കുറച്ചേ ഉള്ളൂ. കാരണം ഇന്നിപ്പോ കേരളത്തിൽ വിശേഷിച്ചും ബ്രാഹ്മിൻസിന്റെ ഇടയിലും മത്സ്യമാംസങ്ങളൊക്കെ ഭക്ഷിക്കുന്നവരാ കൂടുതൽ. അമ്പലത്തിൽ പൂജിക്കുന്നവർ പോലും, ശബരിമലയിൽ പൂജിക്കുന്നവർ പോലും കഴിക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് നേരിട്ടുണ്ട്. അവിടുത്തെ മേൽശാന്തിയല്ല, കീഴ്ശാന്തി, അവിടെ അവർ കഴിക്കുന്നുണ്ട് മത്സ്യമാംസങ്ങളൊക്കെ രഹസ്യമായി കഴിക്കും. ഇന്നത്തെ യുവതലമുറയല്ലേ, അവർ സ്കൂളിലും കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ അവരെ കഴിക്കും. പിന്നെ ചിലർക്ക് ഈ എന്താണ് ഈ വെജിറ്റേറിയൻ എന്ന് പറയുന്നതിനോടൊരു പ്രത്യേക താല്പര്യം വന്നാൽ അവർ ചിലപ്പോൾ മാറിയും അതിനോട്. ചിലർക്ക് അങ്ങനെ വരും, ഒരത് വരും വീഗാൻ എന്ന് പറയും. എന്ന് വെച്ചാൽ പൂർണ്ണമായിട്ടും വെജിറ്റേറിയനിസം ആകണമെന്നൊരു മാനസികമായൊരു താല്പര്യം വരും. അല്ല, അതിപ്പോ ഈ വർഗീയതയ്ക്ക് ഒരാൾക്ക് എന്തിനു ഉപയോഗിക്കാം, വർഗീയതയ്ക്ക് വേണ്ടിയിട്ട് എന്തിനു ഉപയോഗിക്കാം, അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് പറയാം. പക്ഷെ ഇന്ത്യയിൽ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഹിന്ദുക്കള് നല്ലൊരു ശതമാനം മത്സ്യമാംസങ്ങൾ കഴിക്കുന്നവരാണ്, വെജിറ്റേറിയൻസ് വളരെ കുറവാണ്. ഇതുപോലെ ആശ്രമങ്ങളിലും എൻ്റെ ഞാൻ ജനിച്ച നാട്ടിൻ പ്രദേശത്ത് ഒരു വെജിറ്റേറിയൻ ഹിന്ദുവിനെ ഞാൻ കണ്ടിട്ടില്ല, ഒരു തനിയും കണ്ടിട്ടില്ല. നമ്മളൊക്കെ വെജിറ്റേറിയൻ ആവുന്ന ഇവിടെ ആശ്രമത്തിൽ ചെല്ലുമ്പോഴാണ് ഇത് കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പഠനം വായനയൊക്കെ വരുമ്പോഴാണ്. ഞാൻ ആശ്രമത്തിന് വരുന്നതിന് മുമ്പ് തന്നെ വെജിറ്റേറിയനായി മാറിയയാളാണ്, കാരണം അത് നമ്മൾ വായനയും പഠനവും ഒക്കെ വന്നപ്പോഴത്തേക്ക് അതിനോട് താല്പര്യം വന്നുകൊണ്ട് വെജിറ്റേറിയനിസത്തേക്ക് തിരിച്ചാണ്. അതിന് നേരിട്ടങ്ങനെ ഒരു ബന്ധമൊന്നുമില്ല. പക്ഷെ വടക്കേ ഇന്ത്യയിൽ ചില ജാതികൾ വിഭാഗങ്ങൾ അവരൊക്കെ സ്ട്രിക്റ്റായി വെജിറ്റേറിയനിസം പുലർത്തുന്നുണ്ട്. പക്ഷെ അതും പിന്നെ ഈ അവരുടെ മതവിശ്വാസമായിട്ട് നേരിട്ട് ബന്ധമൊന്നുമില്ല, അതില്ല, അത് വെറുതെ പറയുന്നു. പക്ഷെ വേണമെങ്കിൽ അതൊക്കെ ഒരു അടയാളമായിട്ട് എടുത്ത് കാണിക്കാം, ഹിന്ദു വർഗീയതയുടെ അടയാളമായിട്ട് വേണമെങ്കിൽ ഞങ്ങൾ എന്താണ് വെജിറ്റേറിയൻസ് ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. ആ ഹലാലെന്ന് പറയുന്നത് അത് മുസ്ലിം കാഴ്ചപ്പാടാണ്. ഹലാലായി അതേ കഴിക്കാവൂ. ഹലാലെന്ന് വെച്ചാൽ അനുവദനീയം എന്നാണ് അർത്ഥം. എന്നുവെച്ചാൽ ആരനുവദിക്കുന്നത്? ഇസ്ലാം, അവരുടെ മതം, അവരുടെ നിയമങ്ങൾ അനുവദിക്കുന്നതിനാണ് ഹലാൽ എന്ന് പറഞ്ഞത്. അത് അനുവദിക്കുന്നതേ കഴിക്കാവൂ എന്നാണ് അവരുടെ വിശ്വാസം. ഹറാം എന്ന് പറഞ്ഞാൽ നിഷിദ്ധം എന്നർത്ഥം. അപ്പം ഭക്ഷണത്തിൽ ഹലാൽ ഹറാം എന്നുള്ള ഒരു വിഭാഗം, അനുവദനീയവും നിഷിദ്ധവും. അപ്പോൾ ഹറാം കഴിക്കാൻ പാടില്ല, ഹലാൽ കഴിക്കാം. അതിന് ഈ ഹലാൽ എന്നുള്ളതിന് അവരൊരുപാട് നിയമങ്ങൾ വെച്ചിട്ടുണ്ട്. ഒരു ഭക്ഷണം എങ്ങനെ ഹലാലാകും, ആ നിയമങ്ങളനുസരിച്ച് വരുമ്പോഴത്തേക്ക് അവരതേ കഴിക്കത്തുള്ളൂ. യാഥാസ്ഥിക മുസ്ലിംസ് അല്ലാത്തവർ കഴിക്കും. അപ്പോൾ അവർക്ക് മാംസം നിഷിദ്ധമല്ല. പിന്നെ ഈ പട്ടിയുടെ മാംസവും പന്നിയുടെ മാംസവും നിഷിദ്ധമാണ്. അതിന് പറയുന്ന ഒരു കാരണം പറയുന്നത് നബി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഇത് ഹദീസുകളിലുണ്ടാണ്. ഈ ജിന്ന് പട്ടിയുടെ രൂപത്തിലും പന്നിയുടെ രൂപത്തിലും വരുന്നു. ജിന്നുകൾ, ജിന്നുകളെന്ന് വെച്ചാൽ ഈ സാത്താണെന്നൊക്കെ പറയുന്ന പോലെ ഭൂതപ്രേതങ്ങളിൽപ്പെടുന്നതാണ്. നല്ല ആൾക്കാരുമുണ്ട്, ചീത്ത ആൾക്കാരുമുണ്ട്. അപ്പം ഇവര് ഈ പട്ടിയുടെ രൂപത്തിലും ഈ ഒടിയനെ കുറിച്ച് പറയുന്നുണ്ട്. ഒടിയൻ, ഒടിയൻ ഇങ്ങനെ പല ജീവികളുടെ രൂപത്തിൽ വരുമെന്ന് പറയുന്നതിന് അവർക്കും ഒരു വിശ്വാസമുണ്ട്. പന്നിയുടെ രൂപത്തിലും പട്ടിയുടെ രൂപത്തിലും വരും. അതുകൊണ്ട് പന്നിയും പട്ടിയും വിശ്വസിച്ച് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ അവരുടെ തന്നെ മതത്തിൽപ്പെട്ടവർ പറയുന്നതാണ്. ഭക്ഷണ കാര്യത്തിലൊക്കെ ഇതൊക്കെ ഈ വിവേചനങ്ങൾ മുഴുവൻ ഉണ്ടാക്കുന്ന ഈ മതനിയമങ്ങളാണ്. ഇവിടെ മതനിയമമാണ് അതെല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ ഇവിടെ ഈ വെജിറ്റേറിയനിസം വരാൻ കാരണം എന്ന് പറയുന്നത് പണ്ടിവിടെ ഇല്ലായിരുന്നു. ഇത് ഈ ബുദ്ധന്റെയും ജൈനന്റെയും സ്വാധീനം. അവർ ഈ വൈദികന്മാരുടെ ഹിംസ കണ്ട് അവർ ഒരു ലക്കിലകാനുമില്ലാതെ കൊല്ലുന്നുണ്ടപ്പോൾ അവരുടെ മനസ്സിൽ അതിന് നേരെ വിപരീതമായൊരു ചിന്തയുണ്ടായി. അതാണ് അനുകമ്പ. അനുകമ്പ ആ അത് വളരെ വ്യാപിച്ച് തമിഴ്നാട്ടിൽ. തമിഴ്നാട്ടിൽ ഒരു കാലത്ത് ജൈനന്മാരും ബൗദ്ധന്മാരും ധാരാളം ഉണ്ടായിരുന്നു. അത് അവിടുത്തെ ശൈവ സമ്പ്രദായത്തെ സ്വാധീനിച്ചു, ദ്രാവിഡ ശൈവ സമ്പ്രദായത്തെ. അപ്പോ അങ്ങനെ വന്നപ്പോൾ ഗുരുവിനെ പോലെയുള്ള ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഗുരുദേവൻ ചട്ടമ്പിസ്വാമി ഇവരെയൊക്കെ ഇത് സ്വാധീനിച്ചു. ഇവരെല്ലാം തികഞ്ഞ അഹിംസാവാദികളായി. കൊല്ലരുത്, തിന്നരുത് എന്നുള്ള ഒരു ആശയത്തിന് വളരെ പ്രാധാന്യം കൊടുത്തു. അങ്ങനെയാണ് ഇവിടെ ഇവിടെ അത് നടപ്പിലാകുന്നത്. അതിന് മതവുമായിട്ട് ബന്ധമൊന്നുമില്ല. ഹിംസ പാടില്ല എന്നുള്ളൊരാശയത്തിൽ നിന്നാണ് ഇവിടെ വെജിറ്റേറിയൻസം വന്നത്, അല്ലാതെ മതാചാരമായിട്ടല്ല. അപ്പൊ നിങ്ങൾക്ക് അഹിംസ പാലിക്കണമെങ്കിൽ വെജിറ്റേറിയൻ ആകണം, മയേ പറ്റി. അപ്പോ അങ്ങനെ വെച്ചു. പിന്നെ അനുകമ്പ ദശകം, എനിക്കതിന്റെ കാര്യത്തിൽ സംശയമുണ്ട്. ഒരു പീഡ എറമ്പിനും വരുത്തരുതെന്നുള്ള ഒരു അനുകമ്പയും സദാ കരുണാകര നൽകും ഉള്ളിൽ നിന്ന് തിരുമൈ വിട്ടകലാതെ ചിന്തയും. നിൻ തിരുമൈ വിട്ടകലാതെ ചിന്ത എന്ന് വെച്ചാൽ തിരുമൈ എന്ന് വെച്ചാൽ നിന്റെ ദിവ്യമായ ശരീരം എന്ന് വെച്ചാൽ നിന്റെ രൂപം. എപ്പോഴും നിന്റെ രൂപത്തെ എന്റെ മനസ്സിരിക്കണമെന്നാണ് പ്രാർത്ഥന പറയുന്നത്. കരുണ ഇടാകരമാണ് എന്ന് വെച്ചാൽ കരുണയുടെ ഇരിപ്പിടമാണ്, കരുണാനിധിയാണ്. എന്നിട്ട് പറയണം നിന്റെ ആ രൂപം ത്തിൽ നിന്ന് എന്റെ മനസ്സ് മാറരുതെന്ന്. ഇത് ഗുരു ഇതെങ്ങനെയാണ്? ആരാണ് ആ രൂപം? ഗുരുവിനങ്ങനെ പ്രാർത്ഥിക്കാനൊരു ഗുരു ഉണ്ടോ? നിന്റെ രൂപം എപ്പോഴും എന്റെ മനസ്സിൽ മായാതെ നിൽക്കണം എന്ന് പ്രാർത്ഥിക്കണമെങ്കിൽ എന്ത് വേണം? ഗുരുവിന് അങ്ങനെ ഒരു എന്താണ് ഗുരു വേണ്ടത്? അല്ലെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും എന്റെ മനസ്സെപ്പോഴും നിന്റെ ശരീരത്തിൽ ഇരിക്കണോ? എങ്ങനെ പറയാൻ പറ്റും? അതാരുടെ ആരോടാ പ്രാർത്ഥിക്കുന്നത്? ഗുരുവിനൊരു ഗുരു ഉണ്ടായില്ലേ എങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റും? നിൻ തിരുമൈ വിട്ടകലം, നിന്റെ എന്ന് പ്രത്യേകം പറയുന്നു. എന്നുവെച്ചാൽ ഒരു വ്യക്തിയെ കാണിക്കുകയാണ്. ഒരു വ്യക്തിയുടെ ശരീരം എപ്പോഴും എന്റെ മനസ്സിൽ ഇരിക്കണം എന്ന് ഗുരു ഏത് വ്യക്തിയെ കണ്ടുകൊണ്ടാണ് പ്രാർത്ഥിച്ചത്? അതിനുത്തരം പറയും. ആര് ആരുത്തരം പറയണം? ഇത് ഗുരുവാണ് എഴുതിയെന്ന് പറയുന്നവർ, ഗുരുവാണ് എഴുതിയെന്ന് പറയുന്നവർ ഇതിനുത്തരം പറയണം. ആ വ്യക്തി ആരാണ്? ആരുടെ തിരുമെയ്യാണ്? ഗുരു എഴുതിയെങ്കിൽ അതിനുത്തരം പറയേണ്ടി. അതുകൊണ്ട് വിവേകോദയത്തിൽ ഇതിനെ കുറിച്ച് ഒരു ലേഖനമുണ്ട്, ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരാൾ തെളിവ് സഹിതം അത് കണ്ടുപിടിച്ചത് സച്ചിദാനന്ദ സ്വാമിയോട് ചോദിച്ചാൽ അറിയാമായിരുന്നു. ആർക്ക്? അതിനെന്താ തെളിവ്? അതൊക്കെ വേറെ, അതൊക്കെ ശരിയാക്കാം. ഈ ആദ്യത്തെ ഈ ഒരു വരി, ആദ്യത്തെ ഈ ഒരു വരി, ഇതിന് ഗുരു, ഇത് ഗുരു പറഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു. അതിപ്പോ മാറ്റാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഗുരു പറഞ്ഞു എന്നുള്ള വിശ്വാസം ഞാൻ ഈ വിവേകോദയത്തിൽ വന്ന ലേഖനത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. തിരുമൈ എന്ന് പറയുന്ന ആരുടെ മെയ്യാണ്? ആരെയാണ് ഗുരു പ്രാർത്ഥിക്കുന്നത്? മെയ്യെന്ന് വെച്ചാൽ ശരീരം തന്നെ അർത്ഥമാണ്, ബ്രഹ്മമൊന്നും അർത്ഥമില്ല. എപ്പോഴും നിന്റെ രൂപം എന്റെ മനസ്സിൽ നിൽക്കണമെന്ന് പ്രാർത്ഥിക്കാൻ ഗുരുവിനൊരു ഗുരു ഉണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ ഗുരു അത് വ്യക്തമായി പറയണോ? അതുകൊണ്ട് വിവേകോദയത്തിൽ പറഞ്ഞിരിക്കുന്ന ഇത് ഗുരു എഴുതിയല്ലെന്നാണ്. ആ ലേഖനത്തെ കുറിച്ച് സച്ചിദാനന്ദ സ്വാമിക്ക് അറിയാമോ? അത് ചോദിക്കുന്നു, അത് പറയത്തില്ല. അത് അവിടെ പറയുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ആരെയാണ് പ്രാർത്ഥിക്കുന്നത്? ശിവനെയാണ്. ശിവനെ പ്രാർത്ഥിക്കുമ്പോ അത് പറയാം. ശിവനെ പ്രാർത്ഥിക്കുകയാണെങ്കിൽ ശിവന് രൂപം ഉണ്ടല്ലോ. ഇവിടെ ഇപ്പൊ ശിവനെ അല്ലല്ലോ പ്രാർത്ഥിക്കും. അത് ഒരുപാട് സ്ഥലത്ത് ദേവതകളെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പം ശരീരത്തെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെന്താ, ഗുരുവിന് അന്ന് എത്രയോ സാഹിത്യകാരന്മാരുണ്ടായിരുന്നു, എത്രയോ പേരുണ്ടായിരുന്നു. അതായത് ആരെങ്കിലും ഒരാള് ഗുരുവിനെ കുറിച്ച് എഴുതാറോ? കാരണം അന്ന് പിന്നെ വേറെ ആരെ കുറിച്ച് എഴുതാനോ? ഇതെല്ലാം വിശേഷങ്ങളും ചേർത്ത് ഗുരുവിനെ കുറിച്ചല്ലേ ഒരാൾക്ക് എഴുതാൻ പറ്റും? അപ്പോ അത് ശരിയാവും. ഗുരുവോതും മുനിയോതും അർത്ഥവും എന്ന അവസാനം പറയുന്നില്ലേ? അപ്പൊ അവിടെ ഗുരു എന്നെടുത്ത് പറയുന്നുമുണ്ട്. ഇത് ഈ വിശേഷങ്ങളിലാണ് യോജിക്കുന്ന ഗുരുവിനാണ്. അപ്പൊ ഗുരു തന്നെ കുറിച്ച് ഇങ്ങനെ എഴുതും. അല്ല, വിശ്വാസങ്ങളൊക്കെ എങ്ങനെ ഇരുന്നോട്ടെ, അത് മാറ്റണമെന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത്. ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നപ്പോ എന്റെ ഒരു ചിന്ത, ഇതെങ്ങനെ ഗുരു എഴുതിയെങ്കിലും ആരെ കുറിച്ച് എഴുതി? ആരുടെ തിരുമയ്യാണ്? ശിവനെന്തായാലും അല്ലല്ലോ, മറ്റടുത്ത് ശിവനാണ് വ്യക്തമായും പറയുന്നത്. മറ്റുള്ളവർക്ക് ചെല്ലാൻ വേണ്ടി തന്നെ കുറിച്ച് സ്തുതിച്ച് ഇങ്ങനെ ഗുരു എഴുതും. ഈശ്വരനല്ലല്ലോ ഇത്, ഇതൊരു വ്യക്തിയല്ലേ? കരുണാന്ന് വെച്ചാൽ കരുണാനിധിയായ ഒരു ഗുരു. അതുകൊണ്ടല്ലേ ഇത് കരുണാഗുരുവിന്റെ ആശ്രമത്തിൽ ഇരിക്കുന്നുണ്ട്. കാരണം അതുപോലെ കരുണാകര എന്ന് പറഞ്ഞിരിക്കുന്നത് നിന്മയി എന്ന് വെച്ചാൽ കരുണാകര ഗുരുവിന്റെ രൂപത്തെ ധ്യാനിക്കണം എന്നാണ് അവരെടുത്തത്. അതൊക്കെയാണ് അരുളമ്പനകമ്പ മൂന്നിനും പൊരുളൊന്നാണിത് ജീവതാരകം. അതൊക്കെ സാമാന്യമായി പറയുന്ന തത്വങ്ങൾ. ഇവിടെ ചോദിക്കുന്ന ഇതാണ് നിന്മയി, ആരുടെ മെയ്, ഇതാണ് ചോദ്യം. മെയ് എന്ന് വെച്ചാൽ ശരീരം, അതാരുടെ ശരീരത്തെ കുറിച്ചാണ്? ആ ശരീരത്തെ എന്ത് ചെയ്യണം? ധ്യാനിക്കാൻ പറയണം. ഒരു രൂപത്തെ ധ്യാനിക്കാനാണ് പറയുന്നത്. കരുണാകര നൽകുള്ളിൽ നിന്ന് തിരുമൈ വിട്ടകലാത്ത ചിന്ത എന്ന് വെച്ചാൽ നിന്റെ രൂപത്തെ ഞാനിപ്പോൾ ധ്യാനിക്കണം. അപ്പൊ ഒരു രൂപം ഉണ്ടായാലും ധ്യാനിക്കാൻ പറ്റും. എന്നുവെച്ചാൽ ഒരു ഗുരു വേണോ? അതാര്? ഗുരുവിന് അങ്ങനെ ഒരു ഗുരു ഉണ്ടായിരുന്നു. ഇത് ഇങ്ങനെ ഒരു എന്താണോ, ഞാൻ ഈ പറയുന്ന രീതിയിലല്ല, ഇത് ഗുരുവിൻ്റെതല്ല എന്ന് പറഞ്ഞു വിവേകോദയത്തിൽ ഒരു ലേഖനം വായിച്ചതിന് ശേഷമാണ് ഞാൻ ഇതിനെ കൂടി ചിന്തിക്കാൻ തുടങ്ങിയത്. മനസ്സിലായോ? അപ്പോ അത് വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നോക്കുമ്പോൾ എന്റെ അർത്ഥം ശരിയാവുന്നില്ല. ഈ പറയുന്നത് ഈ വിശേഷങ്ങളിലാണ് യോജിക്കുന്നത്, ഗുരുവിനെ യോജിക്കത്തുള്ളൂ. ആ ആരോ എഴുതിയതാണ് ചോദിച്ചാ ഗുരുവിനെ കണ്ടുകൊണ്ട് ഒരാൾ എഴുതിയത് പോലെയാണ്. നിങ്ങളിപ്പോ ഇത് നിങ്ങളിത് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോ ഗുരുവിനെ കണ്ടുകൊണ്ടല്ലേ പ്രാർത്ഥിക്കുന്നത് അല്ലേ? ഗുരുവിനെ കണ്ടുകൊണ്ടല്ല. അപ്പൊ അതിനു വേണ്ടി ആരോ എഴുതിയതാണ്. ഗുരുവിനെ കണ്ടുകൊണ്ട് ആരോ എഴുതിയതെന്ന് ചിന്തിക്കുന്നതിനാണ് കൂടുതൽ സൗകര്യം. അതെ, അപ്പൊ പിന്നെ അത് ഗുരു തന്നെ എങ്ങനെ എഴുതും? പക്ഷെ ഈ രീതിയിലല്ല, അവര് ഈ വിയോഗോദയത്തിൽ എഴുതിയിരുന്നതിന്റെ കാലത്തിന്റെ കണക്ക് വെച്ച് ഇത് ആദ്യകാലത്തൊന്നും ഇങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ശരിക്കും ഈ ഗുരുദേവൻ എഴുതിയിരിക്കുന്ന കൃതികളെ സംബന്ധിച്ച് കൃത്യമായ കാലഗണനയൊന്നുമില്ല. ചിലതിനെ മാത്രം, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ജന്നി നവരന്തമഞ്ചൻ, അത് ഇവിടെ വെച്ചെഴുതിയാണ് ഏത്. പിന്നെ ഇത് വരുന്നത് ശിവലിംഗ സ്വാമിയുടെ ഗോവിന്ദനാശാന്റെയൊക്കെ നോട്ട് ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. ആ ശിവലിംഗ സ്വാമിയുടെ നോട്ട് ബുക്ക് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കുറെ എഴുതിയിട്ടിട്ടുണ്ട്. ചിലതിൻ്റെയൊക്കെ താഴെ ഇതും ഗുരുദേവൻ അരളി ചെയ്തതാണ് എന്ന് നോട്ട് ബുക്കിന്റെ താഴെ എഴുതിയിട്ടുണ്ട്. ഞാനത് ഇവിടെ ഉണ്ടായിരുന്ന ഞാൻ പണ്ട് കണ്ടതാണ്. അങ്ങനെയൊക്കെ കുറെ ഉണ്ട്. അതിനകത്ത് ഇതുണ്ടോ ഇല്ലേ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഡയറി ഈ ഇവിടെ നിന്ന് സച്ചിദാനന്ദ സ്വാമി എടുത്തുകൊണ്ട് പോയി. അത് ഉണ്ടോ ഇല്ലേന്ന് എനിക്ക് അറിയത്തില്ല. ഉണ്ടെന്നാണ് എന്നോട് പറഞ്ഞത്. അതിന്റെ ഒരു കോപ്പി കിട്ടി ഏതാതി ഉണ്ടോ എന്ന് നോക്കാം. ഉണ്ടെങ്കിൽ ഇപ്പോ ആരാണ് ശിവലിംഗ സ്വാമി എഴുതിയതാ? ഗുരുവിനെ കുറിച്ച് ശിവലിംഗ സ്വാമി എഴുതിയതും ആകാം, അല്ലാന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഇനിയിപ്പോ ഗുരു എഴുതിയതാകാം, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. വ്യക്തമായ അതിനൊരു തെളിവുണ്ടെങ്കിൽ ഗുരു എഴുതിയതാകാം, അല്ലാന്ന് സമർത്ഥിക്കണമെന്ന് എനിക്ക് വാശിയൊന്നുമില്ല. ഇങ്ങനെ ഒരു അഭിപ്രായം വന്നപ്പോ ഈ ഒരു കാര്യത്തിൽ ഒരു സംശയം എന്താണ്? ഈ തിരുമയ്യ ആരുടെ മെയ്യ, ആരുടെ ശരീരമാണ്, ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? അല്ല, അതൊക്കെ ഉപമങ്ങൾ പറയുന്നു, അവിടെയൊന്നും പ്രശ്നമില്ല. വേറെ പ്രശ്നം പറയാം. ഗുരു എന്നെ എഴുതിയാലും പക്ഷെ അവിടെ കാണുന്ന വ്യക്തി ആരും, ഗുരു പറയണം നരരൂപമെടുത്ത് ഭൂമിയിൽ പെരുമാറിയിടണം എന്ന് പറയുമ്പോൾ ആരോ ഒരാളാണ് അല്ലേ? അതാര്? ഇതാണ് ചോദ്യം. ആ വ്യക്തി ആര്? ആ വ്യക്തി ആരാണ്? ഇത്രയും വിശേഷങ്ങൾ ചേർത്ത് വിശേഷിപ്പിക്കാൻ ഒരാള് വേണ്ടേ? അതാര്? അത് ഗുരു ആകാനേ വഴിയുള്ളൂ. ഗുരുവാണെങ്കിൽ അത് എഴുതിയ ഗുരുവാണ്, തന്നെ കുറിച്ച് താൻ തന്നെ എഴുതിയതാണ്. അത് എങ്ങനെ ഏത് ഗുരു? അത് സങ്കല്പിക്കാം. ഇപ്പൊ കർണാകര ഗുരുവാണെന്ന് പറയുന്നില്ല, എഴുതിയതായിരുന്നുള്ള ചോദ്യം. മറ്റുള്ള ആര്? അത് ഗുരുവിനെയാണ് പറയുന്നത്. നമ്മള് അത് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ മനസ്സിൽ വരുന്ന ആരാ? ഗുരു. എന്നെ ഇങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഗുരു എഴുതി വെക്കും. അമ്മിനാരോ എഴുതിയത്? അതാണ് പ്രശ്നം. മനസ്സിലായോ? ഇപ്പൊ നാരായണമൂർത്തി, ഗുരുനാരായണമൂർത്തി, ഗുരു എഴുതിയല്ലോ, ആശാ എഴുതി തന്നെയാണ്. ഗുരു അങ്ങനെ ഒരു പ്രാർത്ഥന എഴുതും തന്നെ കുറിച്ച്? ഒരിക്കലും ഇല്ലല്ലോ. ബ്രഹ്മണയും മൂർത്തിയും അതെ ശിവലിംഗ സ്വാമി എഴുതിയാണ്. അതുപോലെ ഒരു പ്രാർത്ഥനയാണ് ഇത്, ഗുരുവിനെ കണ്ടുകൊണ്ട് എഴുതിയ ഒരു പ്രാർത്ഥനയാണ്. അല്ലാതെ അന്ന് ആരെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രാർത്ഥന എഴുതാൻ പറ്റും? അതാണ് ചോദ്യം. ഗുരുവിനെ അല്ലാതെ ഇത്രയും വിശേഷങ്ങൾ ചേർത്ത് വേറെ ഒരു ആരെ കുറിച്ച് മലയാളത്തിൽ ഇങ്ങനെ ഒരു ഇത് എഴുതാൻ പറ്റും? ആരെ കുറിച്ചും പറ്റത്തില്ലല്ലോ. അപ്പൊ ഗുരുവിനെ കുറിച്ച് തന്നെ എഴുതി, അത് ഗുരു എഴുതിയതാണോന്നാണ് എന്റെ ചോദ്യം. അതിപ്പോ സച്ചിദാന സ്വാമി പറയും ആ പാലത്തിന്റെ ചോട്ടിൽ നിന്ന് എഴുതിയാണെന്ന് പറയും. പ്രഭാഷണക്കാർ പലരും വരും ഇതിന്. അങ്ങനെ പറയാൻ പറ്റില്ല, കാരണം ഇപ്പൊ ആത്മനിർദ്ദേശം പോലെയൊക്കെ ഉള്ളതേ അത് ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രചാരം കിട്ടിയതാണ്. അങ്ങനെ ചില കൃതികൾ ആശാ എഴുതിയിട്ടുണ്ടെങ്കിൽ ആശയം തന്നെ എഴുതിയിട്ടുണ്ട്. അതിപ്പോ ഗുരുവിന്റെ ഇപ്പൊ ദർശനമാണ്. ഗുരു ജീവിച്ചിരിക്കുമ്പം തന്നെ ഏകോദയത്തെ പ്രസിദ്ധീകരിച്ചാണ്, മനസ്സിലായി? കുറെ ഭാഗങ്ങൾ. അപ്പൊ അതൊന്നും തർക്കമുള്ള സംഗതികളല്ല. ആത്മോദേശത്തിന്റെ കാര്യം തർക്കമുള്ള കാര്യമില്ല. ജനനി നവരന്ന മഞ്ചേരിയുടെ പേരിൽ തർക്കമുള്ളതല്ല, അതും തർക്കമുള്ള കാര്യങ്ങളല്ല. പിന്നെ ചില കാര്യങ്ങളിൽ തർക്കമുണ്ട്, മനസ്സിലായി? ധർമ്മം എന്ന് പറയുന്ന കൃതിയുണ്ടല്ലോ, അത് ഞാൻ കണ്ടിട്ടുണ്ട്. ശിവലിംഗ സ്വാമിയുടെ നോട്ട് ബുക്ക് എഴുതിയിട്ടുണ്ട്. അതിന്റെ താഴെ ഇതും ഗുരുദേവൻ അരുളിച്ച് ചെയ്തതാകുന്നു. വേദാന്ത സൂത്രം ശിവലിംഗ സ്വാമിയുടെ നോട്ട് ബുക്കിലുണ്ട്, അതിനും താഴെ എഴുതിയിട്ടുണ്ട് ഗുരുദേവൻ അരുളിച്ച് ചെയ്തതാണ്. അപ്പൊ അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായിട്ടും അറിയാം. സ്വാണഗിരിക്ക് ഗുരു എഴുതിയാണ്, അതിനൊന്നും തർക്കമുള്ള സംഗതികളല്ല. ശിവശതകം ഗുരു എഴുതിയാണ്, ആർക്കും തർക്കിക്കാൻ പറ്റില്ല. ഗുരു ജീവിച്ചിരിക്കുമ്പം തന്നെ കുമാരനാശൻ അത് എന്താണ് അതിൽ എഴുതിയിരിക്കുന്നത്? അരിപ്പുറത്ത് വിശ്രമിക്കുന്ന നാണുവാശൻ ഞാൻ രചിച്ച് കുമാരു പ്രസിദ്ധപ്പെടുത്തിയെന്ന് പറയുന്നതിന്റെ ഫസ്റ്റ് ഒരു ചെറിയ ഒരു പാട്ട് പുസ്തകം പോലെ ഒരു പുസ്തകം ഈ താഴെ ലൈബ്രറിയിൽ ഇരിക്കുന്നതാണ് ഉണ്ടായിരുന്നത്. ആരോ അടിച്ചുകൊണ്ട് പോയതാണ്, ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അതാദ്യം അത് പ്രസിദ്ധീകരിക്കുന്നത്. അതൊന്നും ആരും തർക്കം ഉന്നയിച്ചിട്ടുള്ള കാര്യമില്ല. അതിൽ പിന്നെ തർക്കമില്ലല്ലോ. യുവാരണി വഞ്ചമെന്ന് പറയുന്നത് ഗുരു വഴി തന്നെയാണ്, അതിനൊന്നും തർക്കമില്ല. ആ പരശുദ്ധി കൊണ്ട് അത് പല അതൊക്കെ പോട്ടെ, അതെല്ലാം സംബന്ധിച്ചു. അതിന്റെ ഗുരുവിന്റെ വാദത്തിൽ ഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാം വളരെ പ്രഗത്ഭന്മാരല്ലായിരുന്നു. കവികളും പണ്ഡിതന്മാരും ആരും മോശക്കാരല്ലായിരുന്നു. ഗുരുവിന്റെ കൂടെ ഉണ്ടായിരുന്നവരെ എല്ലാ തരത്തിലും ഭൗതികമായ വിദ്യാഭ്യാസവും പാരമ്പര്യമായ വിദ്യാഭ്യാസം എല്ലാം ഉണ്ടായിരുന്നു. പിന്നീടാണ് ചിലയിൽ അങ്ങനെയുള്ള ആൾക്കാരില്ലാതെ വന്നത്. ഗുരുവിന്റെ കാലഘട്ടത്തിലിപ്പോ കേരളത്തിലെ ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതനായിരുന്നു ആത്മാനന്ദ സ്വാമി. പണ്ഡിതന്മാരിൽ ഒരാൾ. പിന്നെ ഭൗതികമായ വിദ്യാഭ്യാസം കിട്ടിയ ആളായിരുന്നു ധർമ്മതീർത്ഥര്, ആനന്ദ തീർത്ഥര്, ശിവപ്രസാദ സ്വാമികള്, വിദ്യാനന്ദ സ്വാമികള്, ഇങ്ങനെ എത്രയോ പേര്. ഇവരാരും മോശക്കാരായിരുന്നില്ല, നല്ല അറിവുള്ള ആൾക്കാരായിരുന്നു. അത് കവിത എഴുതുന്നവരും ധാരാളം ഉണ്ടായിരുന്നു. ഗുരുവിന്റെ കാലത്ത് ജീവിച്ചിരുന്ന വേറൊരാളുണ്ടായിരുന്നു, വി കെ നാണസ്വാമി. നാണസ്വാമി, ഈ നാണസ്വാമി ഗുരുവാണെന്ന് തെറ്റിദ്ധരിച്ച് കേരളവർമ്മ വലിയ തമ്പുരാൻ അദ്ദേഹത്തിന് കത്തുകൾ എഴുതിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരും നാണസ്വാമി എന്നായിരുന്നു. ഗുരുവും ആദ്യകാലത്ത് അറിയപ്പെട്ടിരുന്ന എന്താണോ നാണു എന്നായിരുന്നു. അപ്പോ ഭ്രമിച്ചിട്ട് അദ്ദേഹത്തിന് കേരള കർമ്മ വലിയ തമ്പുരാൻ കത്തുകൾ അയച്ചിരുന്നു. അദ്ദേഹം നെയ്യാറ്റിൻകരക്കാരനാണ്, നെയ്യാറ്റിൻകര ആ ഭാഗത്തോടെയുള്ള ആളാണ്. അദ്ദേഹം ഗുരുവിന്റെ അനുയായിയായിരുന്നു, ഗുരുവിനെ ആരാധിച്ചിരുന്ന ഒരാളാണ്. അങ്ങനെയൊക്കെ സംഭവിച്ചു. അദ്ദേഹം നല്ലൊരു കവിയായിരുന്നു, നല്ലൊരു കവിയായിരുന്നു. അപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു ഗുരുവിന്റെ കാലഘട്ടത്തിൽ. അത് ഇതൊക്കെ എഴുതാൻ ആശാൻ ഒരാൾ പോലും വേറെ ആരും, പക്ഷെ ആശാൻ എഴുതിയല്ല. ആശാൻ എഴുതിയാണെങ്കിൽ അത് ആശാന്റെ കൃതികളിൽ തന്നെ വരും. കാരണം ആശാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്തു, ആശാന്റെ കൃതികളെല്ലാം പ്രസിദ്ധമാണ്. പിന്നെ സഹോദരൻ അയ്യപ്പനെ പോലെയുള്ളവരെല്ലാം ആശാനുമായിട്ട് നിരന്തരമായ സമ്പർക്കത്തിലുള്ളവരായിരുന്നു. അവർക്കെല്ലാം അറിയാം ആശാന്റെ കൃതികൾ ഏതൊക്കെ. അതുകൊണ്ട് ആശാൻ എഴുതിയൊന്നുമല്ല. പിന്നെ ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അതൊരു അതിശയം തന്നെയാണ്. ശിവേരിയിലിപ്പോ ശിവേരി സന്യാസി പരമ്പര ഇത് ഗുരു എഴുതിയതാണെന്ന് വിശ്വസിക്കുമ്പോൾ അതിനെ മാറ്റാൻ പറ്റില്ല, അതിനെ മാറ്റുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ പോട്ടെ എന്ന് തന്നെ എന്റെ അഭിപ്രായം. പക്ഷെ ഇങ്ങനെ ഒരു അഭിപ്രായം വേഗോദയം മാസികയിൽ തന്നെ വന്നതുകൊണ്ട് അത് ചിന്തിക്കേണ്ട ഒരു കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു, അത്രയേ ഉള്ളൂ. അല്ലാതിപ്പോ അങ്ങനെ അല്ല എന്ന് പറയുന്നത്. എന്തായാലും ഗുരുവിനെ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു പ്രാർത്ഥനയാണെന്നുള്ള കാര്യത്തിൽ അതിലും പ്രയത്യാസം വരത്തില്ല. അത് ആരെഴുതിയതോ ആയിക്കൊള്ളോട്ടെ, ഗുരുവിന്റെ പേരിൽ അറിയപ്പെടുന്നു. അത് ഏറ്റവും നല്ല ഒരു പ്രാർത്ഥനയാണ്. മലയാളത്തിൽ പോലും ഒരു പ്രാർത്ഥന ഉണ്ടായിട്ടു. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞു വന്നത്? ദൈവം, പുരോഹിതൻ, മനുഷ്യൻ. അപ്പോ ഇടയ്ക്ക് പുരോഹിതൻ വരുമ്പോഴാണ് പ്രശ്നം. അല്ല, മനുഷ്യനും മനുഷ്യനുമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ടാണ് സഹോദരനായി ഇപ്പൊ എന്തു പറഞ്ഞത്, ഗുരുവിനെ ദൈവമാക്കണ്ട, ജ്ഞാനിയും യോഗിയും എല്ലാം ആയി കണ്ടാ മതി എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? ഗുരുവിനോടുള്ള ഭക്തിയോ ബഹുമാനമോ ആദരവോ ഒന്നും കുറയത്തില്ലെന്നും പറയും. അത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മൾ ഗുരുവിന്റെ ശിഷ്യന്മാരിൽ എല്ലാവരുടെ കാഴ്ചപ്പാടുകളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. എന്തൊക്കെയാണ് അവർ ചിന്തിച്ചത്, എങ്ങനെയൊക്കെയാണ് അവർ ഗുരുവിനെ വിലയിരുത്തിയത്, മനസ്സിലാക്കിയത്, അതൊക്കെ മനസ്സിലാക്കിയാണ് നമ്മുടെ ജോലി. അതുകൊണ്ട് ഞാൻ അതും പറഞ്ഞതേ ഉള്ളൂ. അല്ലാതെ ഒരു വഴിക്ക് മാത്രം ചിന്തിക്കുന്നതിലർത്ഥമല്ല. കാരണം സഹോദരനായപ്പം പറഞ്ഞതുപോലെ കാലം മാറി വരികയാണ്, പഴയ കാലം. അപ്പോ ആ മാറ്റത്തിനനുസരിച്ച് ആൾക്കാരുടെ ചിന്താഗതിയിലും മാറും. അപ്പോ അതിന് ഏറ്റവും വലിയ ഉദാഹരണം നടരാജ ഗുരു തന്നെ. അപ്പോ ഗുരുവിന്റെ ആ കാലഘട്ടത്തിൽ മറ്റുള്ള ശിഷ്യന്മാര് ഗുരുവിനെ കണ്ടതുപോലെ കാണാൻ നടരാജഗുരു താല്പര്യമില്ലായിരുന്നു. നടരാജ പറഞ്ഞു, ഗുരുവിനെ ആധുനിക ലോകത്തിന് സമ്മതമായ രീതി കാണുമെന്നോ, അത് ശരിയോ തെറ്റോ, അങ്ങനെ അവതരിപ്പിക്കണമെന്നായിരുന്നു നടരാജ ഗുരുവിന്റെ, മഹാ ജീനിയസ് ആയ നടരാജ ഗുരുവിന്റെ അഭിപ്രായം. അതുകൊണ്ട് ഈ ഗുരുവിനോട് മറ്റുള്ളവർ കാണിക്കുന്ന ഭക്തി പ്രകടനങ്ങളോടൊന്നും നടരാജ ഗുരുവിന് യാതൊരു യോജിപ്പും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ട്? നടരാജ ഗുരു അന്നത്തെ ആധുനിക വിദ്യാഭ്യാസം കിട്ടിയ ആളാണ്. അതാണ് പ്രധാനമായ കാരണം. ലോകം അന്ന് ചിന്തിക്കുന്ന രീതി ചിന്തിക്കണമെന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു. പിന്നെ അതും കഴിഞ്ഞു വന്നയാളാണ് സഹോദരൻ അയ്യപ്പൻ. അപ്പൊ അയ്യപ്പൻ പറഞ്ഞു, അതും പോരാ, മാറി വരുന്ന ലോകത്തിനനുസരിച്ച് ഗുരുവിനെ കാണണം, മനസ്സിലാക്കണം. ഇനി വരുന്ന തലമുറ നമ്മളിപ്പോ പറയുന്ന പോലെ ആയിരിക്കില്ല മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് അതുകൂടെ പറഞ്ഞത്. അതിൻ്റെ ഇടയ്ക്ക് മറ്റു കാര്യങ്ങളും വന്നു തന്നെയുള്ളൂ.